പ്രളയകാലത്ത് ഇത് എങ്ങനെയിരിക്കുന്നു? വ്യവഹിതയായിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു. ആർക്കും അത് വെളിപ്പെടുന്നില്ല, ഈശ്വരനല്ലാതെ. അവതീർണയാകുന്നു, പ്രകടമാകുന്നു. ഇപ്പോൾ സൃഷ്ടി മായ അങ്ങനെ പ്രകടമാകുമ്പോൾ ഈ പ്രപഞ്ചം എന്താണോ, ഇവൾ തന്നെ അവയവം, അത് ഈ മായയുടെ അവയവമാണ്. അംശങ്ങളാണ്, ഭാഗങ്ങളാണ് ഈ പ്രപഞ്ചമെന്ന് പറഞ്ഞത്. ഇന്ന് പ്രകടമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ, ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെയെന്ന് സാറിന് പറയുന്നത് നമ്മുടെ മനസ്സിന്, ഇന്ദ്രിയങ്ങൾക്ക് എല്ലാം വിഷയമാകുന്ന ഈ അവസ്ഥ, അതിനാണ് ഇവിടെയെന്ന് പറയുന്നത്. ഈ കാലത്തിലെന്നും പറയാം, അല്ലെങ്കിൽ ഈ അവസ്ഥയിലെന്നും പറയാം. സൃഷ്ടി തന്നെ, കാരണം അതിന് മുമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ഒന്നും വിഷയമില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ലയിച്ചിരിക്കുകയാണ്. ജീവൻ തന്നെ വിലയിച്ചിരിക്കുകയാണ്. ആ സീത അഗ്രേ അസത്ത്, അസത്തായിരുന്നപ്പോൾ ഇത് ഇങ്ങനെ പ്രകടമായി സൃഷ്ടി സംഭവിച്ചു കഴിഞ്ഞാലും ഇത് നമുക്ക് പ്രിയിട്ടത്തൊന്നുമില്ല. തത്വചിന്തകന്മാർക്ക് മാത്രമേ അറിയാൻ പറ്റൂ എന്താണ്. ഈ കാണുന്നതൊക്കെ മായയുടെ അംശങ്ങളാണ് എന്നുള്ളത് അല്ലാത്തവർക്കും മനസ്സിലാകത്തില്ല. അല്ലെങ്കിൽ തത്വചിന്തകന്മാർ അങ്ങനെ മനസ്സിലാകും, മായയുടെ അംശമാണ്. ഇന്നാണ് പുതിയ കാഴ്ചപ്പാടൊക്കെ വരുന്നത്. ഭൗതികശാസ്ത്രം വികസിച്ചു വന്നപ്പോൾ അവരിതിന് പുതിയ നിർവചനങ്ങളും അർത്ഥവും വിശദീകരണവും ഒക്കെ കൊടുക്കും. പണ്ട് ഇതൊന്നും ഇല്ലല്ലോ. പണ്ട് ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, എന്താണ് ഇതിന് കാരണം, ഈ ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം പഴയകാലത്ത് പറയുന്ന തത്വചിന്തകന്മാരാണ്. അതിൽ ഒരു വിഭാഗമാണ് അദ്വൈതികൾ. അവരാണ് ഈ സമാധാനം പറയുന്നത്, അദ്വൈതിയുടെ സമാധാനമാണ് പറയുന്നത്. മായയുടെ അവയവം, ഭാഗങ്ങളാണ്, അംശങ്ങളാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ഈ പ്രപഞ്ചം വളരെ വിപുലമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങുന്ന കാര്യം, നമ്മുടെ ബുദ്ധി കൊണ്ട് പ്രപഞ്ചത്തെ ഗ്രഹിക്കാൻ അതിന്റെ വ്യാപ്തി വളരെ വിപുലമാണ്, ഗ്രഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അന്ധ കടാഹ കോടി എന്ന് പറഞ്ഞു. ബ്രഹ്മാണ്ടം എന്നും പറയും. ഈ അണ്ടം എന്ന് പറയുന്നത് പഴയ ഒരു സങ്കല്പമാണ്. അണ്ടം എന്ന് പറയുന്നത് ശരിക്കും എന്റെ അർത്ഥം കോഴിമുട്ട പോലെയുള്ള മുട്ടകളാണ് അണ്ടം എന്ന് പറയുന്നത് പൊതുവെ. ഇപ്പൊ ഗീതയിൽ നിങ്ങൾ പഠിച്ചതാണ് നാരായണ ഒരു അവ്യക്ത, പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് വ്യക്ത ദണ്ഡസം, അണ്ടസ്യന്തസ്തിമേ ലോക സപ്തദ്വീപാചമ്യത്. ഇത് മഹാഭാരതത്തിലെ ഒരു ശ്ലോകമാണ്. ഇത് പഴയകാലത്തെല്ലാം ഉള്ള ഒരു സങ്കല്പമാണ്. പിന്നെ ഈ അണ്ടകടാഹം എന്ന് പറയുന്നത് നിരന്തരം വാസിഷ്ഠത്തിൽ ഇത് ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. ഈ കടാഹം എന്ന് പറയുന്നതിനൊരു കാരണം, ഈ കടാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീനച്ചട്ടിയാണ്. സംസ്കൃതത്തിൽ ചീനച്ചട്ടി എന്ന് വെച്ചാൽ നമ്മുടെ കടുവർക്കുന്ന ചീനച്ചട്ടിയല്ല. അതിവിടെ ഒന്നും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാറില്ല. കടായി ഒരു 10 പ്രായം ഉപയോഗിക്കത്തക്ക വലിയ ഇരുമ്പ് ചട്ടി, കടായി എന്ന് ഹിന്ദി, അത് ഹിന്ദിയാണ് കടായി എന്ന് പറയുന്നത്. അതിന്റെ അകത്താണ് വടക്കേ ഇന്ത്യയിൽ രസഗുളയൊക്കെ ഉണ്ടാകുന്നത്. വലിയ നിങ്ങൾ നല്ല നിലാവുള്ള രാത്രിയില് നല്ല പരന്ന തമിഴ്നാട്ടിലൊക്കെ ചെന്നിട്ട് പരന്ന സ്ഥലത്ത് നിന്നിട്ട് ഞാൻ ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കടായി എടുത്ത് ഞാൻ കമിഴ്ത്തി ചെയ്ത് കിടക്കും മേളിൽ. ഇവിടെ നിന്നും അത് കാണാൻ പ്രയാസം. ലൈറ്റ് പാടില്ല, ലൈറ്റ് ഇല്ലെങ്കിൽ, ലൈറ്റ് എന്ന് പറഞ്ഞാൽ വൈദ്യുത വെളിച്ചം, അത് ലൈറ്റ് പൊല്യൂഷനാണ്. അതുകൊണ്ട് നമുക്ക് ശരി കാണാൻ പറ്റില്ല. ലൈറ്റുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ വല്ലാത്ത തിളങ്ങും, കാണാൻ പറ്റില്ല. ലൈറ്റൊന്നുമില്ലാത്ത എന്റെ കുട്ടിക്കാലത്തൊക്കെ അത് രസമായിട്ട് കാണാമായിരുന്നു. അന്ന് ലൈറ്റ് കുറവാണ്. അപ്പൊ അങ്ങനെ ഒരു കാഴ്ച കിട്ടാൻ വളരെ പ്രയാസമാണ്. എല്ലായിടത്തും ലൈറ്റ് പൊല്യൂഷനാണ്. ഇപ്പൊ രാത്രി ഇങ്ങനെ നക്ഷത്രങ്ങൾ തിളങ്ങുന്ന രാത്രി നോക്കി കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഒരു ചീനച്ചട്ടിയെടുത്ത് കറുത്ത, അത് കറുപ്പാണല്ലോ, കമഴ്ത്തിയതുപോലെ ഇരിക്കും. അതിൽ നിറയെ ബൾബിട്ടിരിക്കുന്നു. അപ്പോ പഴയകാലത്ത് മനുഷ്യൻ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയപ്പോ അവർക്ക് തോന്നി ഇതൊരു ചീനച്ചട്ടിയെടുത്ത് കമ്മഴ്ത്തിയാണ്. അതിനകത്താണ് ഈ എല്ലാ നക്ഷത്രങ്ങളും സൂര്യനും സർവവും. അപ്പൊ ഇതിനവര് പ്രപഞ്ചത്തെ അവർ കണ്ട ഒരു കടാഹമായിട്ടാണ്, ഒരു കടായിയായിട്ട്, കമഴ്ത്തിയ കടായിയായിട്ട് ആണ് കടാഹം എന്ന് പേര് വരാൻ ഉള്ള കാരണം അതാണ്. പിന്നെ അണ്ടകടാഹം എന്ന് പറയുന്നത്, കാരണം ഇത് മൊത്തത്തിൽ അങ്ങനെ ഇരിക്കുന്നു, ഒരു ഉരുണ്ടായിരിക്കുന്നു എന്നേ, ഒരു ഉരുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഈ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതിനെ എന്ത് പറയും? ഉണ്ട കടാഹം. പിന്നെ പഴയ ഒരു സങ്കല്പമുണ്ട്, പുരാണങ്ങളിലും വേദത്തിലുമൊക്കെ അത് വരുന്നുണ്ട്, ഒരു അവ്യക്തമായിരുന്നു. ആ അവ്യക്തത്തിൽ നിന്ന് ഉണ്ടായ ഈ അണ്ട ആദ്യം ജനിച്ചത് ഹിരണ്യഗർഭൻ എന്നെല്ലാം വേദത്തിലും മറ്റും പറഞ്ഞു. ആ വേദത്തിൽ അങ്ങനെ പറയുന്നു, ഹിരണ്യഗർഭൻ കാര്യബ്രഹ്മം എന്നെല്ലാം പറയുന്നു. അതിന്റെ അകത്താണ് ഈ ലോകം എന്ന് പറയുന്നത്. അണ്ടസ്യ അന്തസ്തുമിയ ലോക വണ്ടാകൃതിയിൽ ഇതെല്ലാം ഇങ്ങനെ കാണപ്പെടുന്നത് കൊണ്ട് ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന ഒരു ജീവനുണ്ട്. അതിന്റെ ഉള്ളിലാണ് ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം. ഇങ്ങനെയൊക്കെയുള്ള പഴയ കൽപ്പന, പഴയ ചിന്തകൾ. അതുകൊണ്ട് പ്രപഞ്ചത്തിന് മൊത്തം എന്ത് പറയും? അണ്ടകടാഹം. ഈ അണ്ടകടാഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയിൽ എന്തുകൊണ്ട് അണ്ടകടാഹം എന്ന് വെച്ചാൽ മേലോട്ട് നോക്കി കാണുന്നതല്ലേ ഉള്ളു. അപ്പൊ തന്നെ മനുഷ്യൻ ചിന്തിച്ചു, ഈ കാണുന്നതല്ല, ഈ കാണാത്തത് ഇനി ഒരുപാട് ഉണ്ട്. നമ്മൾ ഈ കാണുന്നത് ഒരു 10,000 നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നു. ഇതിന് എത്രയോ ലക്ഷോപലക്ഷം നക്ഷത്രങ്ങൾ കിടക്കുന്ന അതിവിപുലമായ ഇതുപോലുള്ള അനേകം അണ്ടകടാഹങ്ങളുണ്ട്. അണ്ടകടാഹങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഈ അണ്ടകടാഹത്തിന് അപ്പുറം ഇതുപോലെ അനേകം അനേകം അണ്ടകടാഹങ്ങൾ ചേരുന്നതാണ്. ഇന്നിപ്പോ അതിന് ഗാലക്സികളെന്ന് പറയും. നമ്മളിപ്പോ മിൽക്കി വേ ഗാലക്സിയിലാണ്. ഇതുപോലെ അനേക ഗാലക്സികളുണ്ട് എന്നാണ് ഇന്നും പറയുന്നത്. അതിനുള്ള കോടി എന്ന് പറഞ്ഞിരിക്കുന്നത്, കോടിക്കണക്കിന് എന്ന് വെച്ചാൽ. ഇവിടെ കോടി എന്ന് വെച്ചാൽ സംഖ്യയല്ല ഉദ്ദേശിക്കുന്നത്, അസംഖ്യ എന്നുള്ള അർത്ഥത്തിലാണ് കോടി എന്ന് പറയുന്നത്. അണ്ടകടാഹ കോടികളെന്ന് പറഞ്ഞാൽ എണ്ണിയാലൊടുക്ക. ഇതുപോലെയുള്ള അണ്ട നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്ന അണ്ടകടാഹങ്ങളെ പോലെയുള്ള എണ്ണിയാലൊടുങ്ങാത്ത പ്രപഞ്ചങ്ങളെല്ലാം ഈ മായയുടെ അംശങ്ങൾ. നമ്മൾ ഈ പ്രത്യക്ഷമായി നമ്മൾ കാണുന്നു. ഇനി ഇവിടെ ഇരുന്ന് കണ്ടാലും ശരി, നമ്മൾ ഇനി ഏത് ലോകത്ത് പോയി കണ്ടാലും ശരി, നമ്മൾ അനുഭവിക്കുന്നു. കാണുക എന്ന് വെച്ചാൽ അനുഭവിക്കുന്നു. പ്രത്യക്ഷമായി അനുമാനിച്ചാലും ശരി, പ്രത്യക്ഷമായി അനുഭവിച്ചാലും ശരി, അനുമാനിച്ചാലും ശരി, കേട്ടറിഞ്ഞാലും ശരി, ഇതെല്ലാം എന്താണ് ഇവിടെ പ്രകടമായിരിക്കുന്ന ഈ മായയുടെ ഭാഗങ്ങളാണ്, അംശങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇങ്ങവതീർണയായിടും, നമ്മുടെ അനുഭവത്തിൽ പ്രകടമായിരിക്കുന്ന എല്ലാം അനുഭവിച്ചിട്ടാണല്ലോ പറയുന്നത്. അപ്പൊ നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് തോന്നും ഇനി അനുഭവിക്കാനുണ്ടെന്ന് തോന്നും. അപ്പൊ അനുഭവത്തിൽ നിന്നാ തുടങ്ങുന്നു. അപ്പൊ ഈ അണ്ടകടാഹത്ത് നമ്മൾ അനുഭവിക്കും. ഇങ്ങനെ പ്രകടമായിരിക്കുന്ന, പ്രകടമാകുക എന്ന് വെച്ചതാണ് നമ്മുടെ അനുഭവത്തിന് വിഷയമായിരിക്കുക എന്നുള്ളത്. പ്രകടമാകുക, ഇവളുടെ മായയുടെ, ഇവൾ തന്നെ അവയവം, ഇവളുടെ അവയവം, അത് ഇവൾ തന്നെ അവയവം എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം എന്താണ്? അത് പറയാൻ കാരണം ഇത് ആത്മാവിന്റെ അല്ലെങ്കിൽ അറിവിന്റെ അവയവമല്ല, മായയുടെ അവയവമാണ്. അതിനാണ് അവിടെ ഇവൾ തന്നെ അവയവം എന്ന് പ്രത്യേകം പറഞ്ഞത്. ഇതൊക്കെ അറിവിന്റെ അവയവം എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അറിവിനവയവില്ല. ബ്രഹ്മത്തിന് അവയവം ഇല്ല. അവയവം ഉണ്ടെങ്കിൽ എന്താ വളർത്തും? നശിച്ചു. അവയവമുള്ളത് നശിച്ചു. അവയവങ്ങൾ, അതായത് അംശങ്ങളുള്ള ഒരു വസ്തു ഭിന്നിച്ച് നശിച്ചു. അതുകൊണ്ട് പറഞ്ഞു ഇവൾ തന്നെ അവയവം, ഇവളുടെ തന്നെ അവയവമാണോ ഇവളെന്നൊക്കെ പറയുന്നിട്ട് നമുക്കൊന്നും എന്തോ നിസ്സാരമായിട്ട് നമ്മൾ പിള്ളേരെ വിളിക്കുന്നു. അത് സ്ത്രീലിംഗ ശബ്ദമോടെ മായ എന്നുള്ള സ്ത്രീലിംഗ ശബ്ദം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഇവളെന്ന് പറഞ്ഞു. ഇത് തന്നെ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇത് തന്നെ അവയവം, ഭാഷയുടെ ഒരു യോജിപ്പിന് വേണ്ടി മായ എന്ന് പറയുന്ന സ്ത്രീലിംഗ ശബ്ദം ഉപയോഗിച്ചതിന് ശേഷം സർവനാമ ശബ്ദം ഉപയോഗിച്ചപ്പോ എന്ത് പറഞ്ഞു? ഇവൾ എന്ന് പറഞ്ഞു. പൊതുവെ മായ, പ്രകൃതി, പര, അപര, അവിദ്യ, ഇതെല്ലാം സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അവിടെ അങ്ങനെ പറഞ്ഞു. അപ്പോ ഇവിടെയും നമ്മൾ ഈ അവിടെ പറഞ്ഞ ആസീതക്രി അസദേവേദം സസർജ സർവസങ്കല്പ മാത്രമാണ് പരമേശ്വര എന്ന് പറഞ്ഞു. ഇവിടെയും പറയും. കാരണം ഇവിടെ രണ്ടവസ്ഥകളെ കുറിച്ച് പറയുന്നു. ഒന്ന് വിശ്വവീര്യമായിരിക്കുന്ന അവസ്ഥ, അത് പ്രളയകാലത്ത് ഈ സർവത്തിന്റെയും ബീജമായിരിക്കുന്ന ഒരവസ്ഥ. പിന്നെ എന്താണ്? അവതീർണമാകുന്ന ഒരവസ്ഥ എന്ന് വെച്ചാൽ സൃഷ്ടി ആരംഭിച്ചു കഴിഞ്ഞ അവസ്ഥ, സൃഷ്ടമായ അവസ്ഥ. ഇത് രണ്ടും എന്താണ്? ബ്രഹ്മത്തിന് ഇതിന് പങ്കൊന്നുമില്ല. ഇതുകൊണ്ട് അത് നിർഗുണമാണ്, നിരാകാരമാണ്. അപ്പൊ അതിനിതൊന്നും നടക്കത്തില്ല. പിന്നെ ഇതൊക്കെ സംഭവിക്കുന്നത് എവിടെ? മായയിൽ. ബ്രഹ്മ ചൈതന്യ സ്വരൂപമാണ്. അപ്പൊ മായയാണ് ഇതൊക്കെ ഇങ്ങനെ മാറുന്നതെങ്കിൽ ബ്രഹ്മത്തിൽ നിന്ന് വേറെയാണ് മായ എന്ന് പറയും. അങ്ങനെ പറയും. ബ്രഹ്മം ചൈതന്യമാണ്, മായ ജഡമാണ്. ജഡയായ മായക്ക് എങ്ങനെ ഇങ്ങനെയെല്ലാം മാറാൻ കഴിയും? മായ എന്ന് പറയുമ്പോഴും മനസ്സിലാക്കണോ, അത് വെറും ജഡമായ മായയല്ല, അതിന് ചൈതന്യം ഉണ്ട്. ചൈതന്യത്തിന്റെ സമ്പർക്കം കൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്. കേവലമായ മായ എന്ന് അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, അങ്ങനെ ഒന്നില്ല. മായ ചൈതന്യവത്തായി ഇരിക്കും, ചൈതന്യത്തോടു കൂടിയേ ഇരിക്കും. അപ്പൊ മായ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണത്? ഈ ചൈതന്യവുമായി താതാത്മ്യത്തിയിരിക്കുന്നതാണ്. എന്നുവെച്ചാൽ ചൈതന്യത്തോട് ചേർന്നിരിക്കുന്നതാണ് എന്ത്? മായ. അങ്ങനെ ഇരിക്കുന്ന മായ പലതായിത്തീരും. പലതായിത്തീരുമ്പോഴാണ് ഈ പ്രപഞ്ചം, അതാണ് പ്രപഞ്ച സൃഷ്ടി. ഇതും എന്താണോ മായ ആണ് പ്രപഞ്ചമായി തീർന്നിരിക്കുന്നത്. പിന്നെ അവിടെ പറഞ്ഞതിൽ നിന്ന് ഇവിടെ പ്രത്യേകിച്ചുള്ള ഇവിടെ ഈശ്വരനെ കുറിച്ച് പറയുന്നില്ല. ചില വ്യാഖ്യാതാക്കളൊക്കെ വിശ്വവീര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഈശ്വരൻ എന്നൊക്കെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചെടുക്കാൻ പ്രയാസം. എന്തുകൊണ്ട്? വ്യവഹിതയായി വിലസ, വ്യവഹിതയായി എന്ന് പറഞ്ഞിരിക്കുന്നു. ഏത് രംഗത്തിൽ പറഞ്ഞിരിക്കുന്നു? വിലസുന്ന വിശ്വവീര്യം എന്ന് പറയുന്നതിന്റെ വിശേഷണമാണ് വ്യവഹിതയായി എന്ന് പറയുമ്പോൾ മായ തന്നെയാണ്. കാരണം മായയാണ് ഈ പറയുന്ന മുഴുവൻ. പിന്നെ മായ, കേവലമായ മായ എങ്ങനെ സൃഷ്ടിക്കും, അതിന്റെ അവയവങ്ങൾ എങ്ങനെ പ്രപഞ്ചമാകുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, കേവലമായ മായ അല്ല, അതിൽ ചൈതന്യം ഉണ്ട്. പക്ഷെ ഇവിടെ വിശേഷിച്ച് ഈശ്വരന്റെ റോൾ എന്താണെന്ന് എടുത്തു പറയുന്നുണ്ട്. അത് മുമ്പും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അത് പറയുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഈ മൂന്ന് രൂപത്തിലിരിക്കുന്ന ഈ പ്രപഞ്ചം അത് മായ തന്നെയാണ്, മായയുടെ കാര്യമാണ്, മായയാണ്, രണ്ടും പറയാം, മായ മായ തന്നെയാണ്, മായാശക്തി തന്നെയാണ്, ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. പഴയ കാലത്ത് ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്. പിന്നെ വിശ്വവീര്യം എന്ന് പറഞ്ഞാൽ ആ പരമാത്മാവാണ് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ വ്യാഖ്യാനം എന്ന് പറയുന്നത് നമ്മളൊരു കാര്യത്തെ വ്യാഖ്യാനിക്കണമെങ്കിൽ ആദ്യം ഇതൊരു പഴയ ശൈലിയിൽ എഴുതുന്നതാണ്, പുതിയൊരു ശൈലി ഒന്നും. അതിന് നമ്മൾ അതിന്റെ വിഷയം എന്താണെന്ന് നമുക്കൊരു ധാരണ, ഒരു സാമാന്യ ധാരണ, എന്നാലും വ്യാഖ്യാനിക്കാൻ പറ്റും. പദ്യം എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ, ഇതിൽ ചർച്ച ചെയ്യുന്ന ആ വിഷയം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മുൻകൂർ ധാരണ വേണം. എന്നുവെച്ചാൽ ആ വിഷയമായിട്ട് നമുക്ക് പരിചയം വേണം. ആ വിഷയമായിട്ട് ഒരു നല്ല പരിചയമില്ലാതെ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ പല അബദ്ധങ്ങളും പറയും. നമുക്ക് അബദ്ധം എന്ന് തന്നെ പറയുന്നു, കാരണം പലരും വ്യാഖ്യാനിക്കുന്നത് പലരും ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഒന്ന് വ്യാഖ്യാനം എഴുതി പഠിക്കാമെന്ന് വിചാരിക്കും പലരും. അങ്ങനെ ചെയ്യുന്നു, വ്യാഖ്യാനം എഴുതി എഴുതി എഴുതാണ് ഇത് പഠിക്കുന്നത്. അപ്പം വ്യാഖ്യാനം ഒരു തരത്തിൽ ചെല്ലും, ഇവർ പഠിച്ചു വരുമ്പോഴത്തേക്ക്. പഠിച്ചിട്ട് വ്യാഖ്യാനിക്കുന്നതിന് പകരം എന്ത് ചെയ്യും? വ്യാഖ്യാനിച്ച് പഠിക്കും. ഇതാണ് അതുപോലെ അപകടമാണ് ഈ പഠിപ്പിച്ച് വ്യാഖ്യാനിക്കുന്നത്. ആ വിഷയത്തെക്കുറിച്ച് ശരിയായ ഗ്രാഹ്യമില്ലാതെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പഠിപ്പിക്കും. ഇപ്പൊ ഇവർ പഠിപ്പിച്ചു വരുമ്പോഴാണ് അവർ പലതും പഠിക്കുന്നത്. പഠിപ്പിച്ചു വരുമ്പോഴാണ്, കാരണം പഠിച്ചിട്ടില്ല മുമ്പ്. പ്രത്യേകിച്ച് പഠിപ്പിക്കുന്ന മണ്ടന്മാരാണെങ്കിൽ പഠിപ്പിക്കുന്നവൻ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകത്തില്ല. പിന്നെ മണ്ടന്മാരെ പഠിപ്പിക്കുകയാണെങ്കിൽ പഠിപ്പിക്കുന്നവൻ ഒരു ഗുണം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ഇവൻ എന്ത് പറഞ്ഞാലും ഇവൻ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഈ പഠിപ്പിക്കുന്ന വിചാരിക്കും ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണ്, പിന്നെ എഴുതും വേക്കാനായിട്ട്. ആരെ പഠിപ്പിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന ഗുണമാണ്. ഈ സാധാരണ വ്യാഖ്യാനിക്കുന്നത് രണ്ടു കൂട്ടരാണ്. ഒരു കൂട്ടര് പഠിക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കും, വേറൊരു കൂട്ടര് പഠിപ്പിച്ച് വ്യാഖ്യാനിക്കും. ഈ രണ്ടു കൂട്ടരും പഠിച്ചിട്ടല്ല വ്യാഖ്യാനിക്കും, അവിടെയാണ് പ്രശ്നം വരുന്നത്. പിന്നെ പലതവണ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും, കാരണം നമ്മൾ പഠിപ്പിക്കുമ്പോൾ മനസ്സിന് കുറച്ച് ഏകാഗ്രത വരും. ഏകാഗ്രത വരുമ്പോഴത്തേക്കും കൂടുതൽ ചിന്തിക്കാൻ പറ്റും. എന്നാലും വിഷയം പഠിക്കണം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഫിസിക്സ് പഠിക്കാത്ത ഒരാളിനെ ഫിസിക്സ് പ്രൊഫസറാക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. മാത്തമെറ്റിക്സ് ഒരാൾ പഠിച്ചിട്ടില്ല, അയാളെ മാത്തമെറ്റിക്സ് പ്രൊഫസറാക്കുന്ന പറ്റില്ല. പക്ഷെ ഇതിന്റെ പ്രൊഫസർ ആർക്കും ആകാം, ഇതിന്റെ പ്രൊഫസർ ആകാതെ ആർക്കും ഒരു യോഗ്യതയും വേണ്ട. ഒരു എത്ര നിസ്സാരം വേണ്ട കാണുന്നു. ഇതൊരു പ്രത്യേക വിഷയമാണെന്നും അത് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളുണ്ടെന്നും അങ്ങനെ ഒരു ധാരണ പലർക്കുമില്ല. അതാണ് ഈ ഒരുപാട് ഇനി ഇത് പഠിച്ചവർ വ്യാഖ്യാനിക്കുന്നിരിക്കട്ടെ, പഠിക്കാത്തവരെ കാര്യം പോട്ടെ. പഠിച്ചവർ വ്യാഖ്യാനിച്ചാൽ തന്നെ രണ്ടുപേർ വ്യാഖ്യാനിക്കുമ്പോൾ രണ്ടു തരത്തിൽ, ഒരു തരത്തിൽ വരത്തില്ല. കാരണം പഠിക്കുന്നവർക്കും പല ആശയങ്ങളും വരും. പക്ഷെ എന്തായാലും അത് രണ്ടു തരത്തിലോ മൂന്ന് തരത്തിലോ ആയാലും അതിൻ്റെ വിഷയവുമായിട്ട് അതിനൊരു ബന്ധം കാണും. രണ്ടു മൂന്ന് തരത്തിലൊക്കെ വ്യാഖ്യാനിച്ചാലും എന്റെ വിഷയം എന്തെന്ന് മനസ്സിലാക്കിയാണ് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഈ ഭാഷയുടെയും മറ്റും പ്രശ്നം കൊണ്ട് വ്യാഖ്യാനത്തിൽ ഭേദങ്ങൾ വരുമെങ്കിലും അത് വിഷയത്തോടൊത്തുകയും എത്ര പഠിച്ചവരായാലും ശരി രണ്ടുപേരും വ്യാഖ്യാനിച്ചവരുപോലെ ഇരിക്കും. മറ്റത് വിഷയവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, ഇപ്പൊ നിങ്ങൾ ലഘുസിദ്ധാന്തം മതി ഒരാൾ പഠിപ്പിക്കുകയാണ്, അയാളത് പഠിച്ചിട്ടേ ഇല്ലെങ്കിൽ അയാൾ എങ്ങനെ അത് പഠിപ്പിക്കും? അങ്ങനെ ഇത് പഠിക്കാതെ പഠിപ്പിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ അത്ഭുതമാണ്. അവരെന്തൊക്കെ പഠിപ്പിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയാം. തർക്കസംഗ്രഹം പഠിച്ചിട്ടേ ഇല്ല, അത് പഠിപ്പിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ അവർക്ക് ധൈര്യം വരും എന്ന് ചോദിച്ചു ചെല്ലങ്ങ് ചെയ്യുമോ? അത് ചെറുക്കതിന് ധൈര്യമുണ്ട്. നമ്മളാ വിഷയം എന്താണ് അല്ലെങ്കിൽ സിദ്ധാന്തം തർക്കസംഗ്രഹം ഒരു വിഷയം, അതിലുള്ള കൂടുതൽ പഠിച്ചിരുന്നാലേ നമുക്ക് ആ വിഷയം പഠിപ്പിക്കാൻ പറ്റൂ. അതിലുള്ളത് മാത്രം പോരാ, ഏത് വിഷയം നമ്മൾ അതിൽ കൂടുതൽ നമ്മൾ അറിഞ്ഞിരുന്നാലേ നമുക്കത് ശരിക്കും വിശദീകരിക്കാൻ പറ്റും. കാരണം വിശദീകരണമല്ലേ ഇപ്പൊ കൂടുതൽ വേണം. അതുപോലെയാണ് ഇത്തരം വിഷയങ്ങൾ, വിപുലമായൊരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ ഇത് ആ വിഷയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റും. അതില്ലാത്തവരത് ഇതുപോലെ പഠിക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കുക ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും വരുന്നത്. അങ്ങനെയൊക്കെ പലതരത്തിലും ഉണ്ട് വ്യാഖ്യാനങ്ങൾ. ഇപ്പൊ പിന്നെ പലരും ചോദിക്കും നമുക്കറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ, മറ്റുള്ളതിനെ കുറിച്ച് എന്തിനാ പറയുന്നു? പറഞ്ഞ് ശരിയാവും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആൾക്കാർ വിചാരിക്കും അതാണ് ശരിയെന്ന് വിചാരിക്കും. കാരണം ഇത് പഠിക്കാൻ പറ്റുന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്തവനാണ്. ഏത് ശരി ഏത് തെറ്റെന്ന് അവൻ അറിയാൻ പറ്റില്ല. ഇപ്പൊ അടിസ്ഥാനപരമായ തകരാറുണ്ടെങ്കിൽ അത് പറഞ്ഞേ പറ്റും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് മായയെക്കുറിച്ച് തന്നെയാണ്. പക്ഷെ ആ മായ എന്ന് പറയുന്നത് കേവലമായ അങ്ങനെയൊന്നുമില്ല, ജഡമായ അങ്ങനെയൊന്നുമില്ല. എന്തുകൊണ്ട്? ചൈതന്യ സാന്നിധ്യത്തിലെ മായ ഉള്ളത്. അപ്പോൾ ചൈതന്യ സാന്നിധ്യത്തിൽ മായ ഇരുന്നു കഴിഞ്ഞാൽ മായ എങ്ങനെയായിരിക്കും? ചൈതന്യവത്തായിരിക്കും. അപ്പൊ പിന്നെ ചൈതന്യത്തെ പ്രതിയും പറയേണ്ട കാര്യമില്ല. അതാണോ ഇതെല്ലാം സൃഷ്ടി എന്ന് പറയുന്നത്? അതൊരു കാര്യം. ഈ സൃഷ്ടിമായ കാര്യം എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ സയൻസൊക്കെ പഠിക്കുന്നവർ അത് അംഗീകരിക്കത്തില്ല. അവർ ചോദ്യം ചെയ്യും, എന്തുകൊണ്ടവർ ചോദ്യം ചെയ്യുന്നു? സയൻസിലും മായയെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. അത് തന്നെ കാരണം. സയൻസ് മായയെക്കുറിച്ചല്ല പറയുന്നത്. അപ്പൊ അത് ചോദ്യം ചെയ്യും, നിങ്ങളീ പറയുന്ന മായ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫിസിക്സിലൊന്നും ഇല്ലല്ലോ, അങ്ങനെ പറയുന്നില്ലല്ലോ എന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എന്ത് നിങ്ങൾ സമാധാനം പറയും? വിശ്വാസം എന്നാണോ പറയുന്നത്? ആ ഇത് തത്വചിന്ത സയൻസ് രണ്ടും രണ്ടാണ്. തത്വചിന്തകന്റെ കാഴ്ചപ്പാടാണ് ഇവിടെ പറയുന്നത്, മറ്റേ സയൻസിന്റെ കാഴ്ചപ്പാടാണ്. രണ്ടിന് രണ്ടായി മനസ്സിലാണ്. ഇനി മൂന്നാമതൊരു പക്ഷമുണ്ട്, അവരെന്താ പറയുന്നത്? ഇത് സയൻസ് തന്നെന്ന് പറയും. ഇതുപോലെ സയൻസാണ് എന്ന് പറയുന്നു. അത് ഇത് സയൻസാണെന്ന് പറയുന്നത് എത്ര ആൾക്കാരാണ്? സയൻസ് പഠിച്ചിട്ടുള്ളവർ, എന്നാൽ ഇത് പഠിച്ചിട്ട് മനസ്സിലാകാത്ത ആൾക്കാർ, അവരാണ് പറയുന്നത് എന്ത്? ഇത് സയൻസാണ്. അവർക്ക് സയൻസ് അറിയാം, ശരിയാ, പക്ഷെ ഇതവർക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അവർക്കൊരു ധാരണയുണ്ട്, എന്താണ്? ഇത് സയൻസാണെന്ന് പറഞ്ഞാലേ ഇതിനി നിലനിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം തത്വചിന്തയുടെയൊക്കെ കാലം കഴിഞ്ഞു പോയി അവർക്കറിയാം. ഇപ്പൊ സയൻസിന്റെ കാലമാണ്. അപ്പൊ ഇതിനി എന്തായി പറയണം? സയൻസായി പറയണം, അല്ലെങ്കിൽ ഇത് നിലനിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് അവര് പറയുന്നതാണ് ഇതും സയൻസാണ്. പക്ഷെ ഇത് സയൻസാണ് എന്ന് തെളിയിക്കാൻ വലിയ പാടാണ്. അപ്പൊ ഇതിനെ ഇതിന്റെ പാട്ടിന് വിടുക, സയൻസിനെ സയൻസിന്റെ പാട്ടിന് വിടുക, അതാണ് വളരെ അനുയോജ്യമായ ഒരു തീരുമാനം. ഇത് ശരിക്കും മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെന്താണ്. ഇത് തത്വചിന്തയാണ്. വ്യക്തിനിഷ്ഠമായ അനുഭവത്തിലും യുക്തിപരമായ വിചാരത്തിലും നിലനിൽക്കുന്ന ഒന്നാണെന്ത്? തത്വചിന്ത. അതിൽ വ്യക്തിനിഷ്ഠമായ ഒരു ഭാഗം വളരെ വളരെ പ്രാധാന്യമാണ്. വ്യക്തിനിഷ്ഠമായ ഒരു ഭാഗം, പിന്നെ യുക്തി വിചാരത്തിനൊന്ന്, അതാണ് തത്വചിന്തയുടെ പ്രത്യേകത. അത് ആ ഭാഗത്ത് നിൽക്കുന്നതാണ്. സയൻസ് അങ്ങനെയല്ല. സയൻസ് എങ്ങനെയാണ് നിൽക്കുന്നത്? ആ വസ്തുനിഷ്ഠമായ ഒരു അറിവാണ്. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അത് അതിൻ്റെതായ മാനദണ്ഡങ്ങളിലൂടെ അത് തെളിയിക്കണം, അല്ല യുക്തിയിലൂടെ തെളിയിച്ച പോലെ. അത് മറ്റൊരു വിഷയമാണ്, അത് രണ്ടും ഒരിക്കലും ചേരില്ല, ചേരുന്ന കാര്യമില്ല. ഇതിൻ്റെയൊക്കെ താഴെ ആൾക്കാർ സയൻസ് എഴുതി വെക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വ്യാഖ്യാനങ്ങളൊക്കെ അടുത്ത് വായിക്കുമ്പോൾ കാണും ഒരുപാട് എഴുതി കയറ്റിവിടുന്നുണ്ട്, ഇത് ശരിയാകത്തില്ല. അപ്പൊ ഇത് മായയെ കുറിച്ച് പറയാണ്, വിപുലതയാർന്ന വിനോദവിദ്യ മായ വ്യവഹിതയായി വിലസുന്ന വിശ്വവിദ്യ. വിപുലമായ ഇന്ദ്രജാലം പോലെയാണ് മായ, ഇവൾ മറഞ്ഞിരിക്കുന്ന എന്നാൽ പ്രകടമായിരിക്കുന്ന ജഗത്തിൻ്റെ ബീജമാണ്. മറഞ്ഞിരിക്കുന്നതും എന്നാൽ പ്രകടമായി ഇരിക്കുന്നതുമായ ജഗത്തിൻ്റെ ബീജമാണ് ഇങ്ങവതീർണയായിടുന്ന നമ്മുടെ അനുഭവത്തിൽ പ്രകടമായിരിക്കുന്ന ഇവൾ തന്നെ അവയവം. ഈ മായയുടെ അംശങ്ങളാണ് അണ്ടകടാഹ കൂടി എണ്ണിയാൽ ഒടുങ്ങാത്ത അണ്ടകടാഹങ്ങൾ, പ്രപഞ്ചങ്ങൾ. അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ കൂടി എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത, അണ്ടകടാഹം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം. അങ്ങനെ മായയെക്കുറിച്ച് പറയുന്ന വേറെ ഭാഗങ്ങളുണ്ട്, ആത്മോദേശത്തിൽ തന്നെയുണ്ട് പലതുകൊണ്ട്. ഇരുപത്തിയാറ്, അവയവമൊക്കെ അമർത്തി ആണിയായി നിന്ന് അവയവി ആവിയെ ആവരിച്ചിടുന്നു. അവനിവനെന്ന് അതിനാൽ അവൻ നിനയ്ക്കുന്നു അവശതയാം അവിവേകം ഒന്നിനാലേ. ഇവിടെ അവയവിയെ കുറിച്ചാ പറയുന്നത്. നേരത്തെ അവയവമാണെന്ന് പറഞ്ഞു. ഈ പ്രപഞ്ചം എന്താണ്? എന്തിന്റെ അവയവം? അപ്പൊ അവയവി എന്തായി? മായ. വളരെ വ്യക്തമാണ്. ബ്രഹ്മം ഒരിക്കലും അവയവിയാകത്തില്ല, ബ്രഹ്മത്തിന് അവയവങ്ങളും ഇല്ല, മായയാണ്. ആത്മാവ് എന്ന് പറയുമ്പം അത് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. അപ്പോ അവയവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാവെന്ന് എടുക്കും. ജീവാത്മാവിന് വേണമെങ്കിൽ അവയവി എന്ന് പറയാം. ജീവാത്മാവെന്ന് പറയുമ്പോൾ അത് ശുദ്ധമായ ആത്മാവല്ല. അവിടെ എന്തുണ്ട്? അതിന് അവയവങ്ങളുണ്ട്. അതായത് ജീവാത്മാവിന്റെ അവയവമാണ് മനസ്സ്, ജീവാത്മാവിന്റെ അവയവങ്ങളാണ് ഇന്ദ്രിയങ്ങൾ, ഇങ്ങനെയൊക്കെ പറയാം. അത് അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ കൂടുതൽ യോജിക്കുന്നത് ഏതിനെടുക്കുന്നതിനാണ്? മായ എടുക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നോ അതിന്റെ അർത്ഥം മനസ്സിലായി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവയവി അതാണ് കർത്താവ്. അവയവി ആവരിച്ചിടുന്നു. ആവരിക്കുക എന്ന് പറയുന്നതിന്റെ കർത്താവ് ആരാണ്? അവയവി. അവയവമൊക്കെ അമർത്തി ആണിയായി നിന്ന് എന്നന്വേഷിക്കുന്നു. അവയവം ഒക്കെ അമർത്തി ആണിയായി നിന്ന്. അപ്പൊ എങ്ങനെ വരും? അവയവി ആണിയായി നിന്ന് അവയവമൊക്കെ അമർത്തി ആവിയെ ആവരിച്ചിടുന്നു. ആവിയെ ആവരിക്കുന്നു എന്ന് വെച്ചാൽ മറയ്ക്കുന്നു. ആവി എന്ന് പറഞ്ഞാൽ ആത്മാവ്. ദൈവദേശത്ത് അത് വേറെ വേറെയുണ്ട്. ഗദ്യത്തിൽ പറയുന്നു, ഗദ്യത്തിൽ ഗദ്യത്തിൽ ആവിയുണ്ട്. എവിടെയാണ് എവിടെയാണ് നിങ്ങൾ പാരായണം ചെയ്യുന്നതന്നെ? അത് ആവി വൻതോണി എന്ന് പറഞ്ഞ ആവിക്കപ്പൽ, അത് സാധാരണ കപ്പലേ കണ്ടില്ല. ഗദ്യകൃതിയിലുണ്ട് ആവി. കണ്ടില്ല നിങ്ങളുടെ പുസ്തകത്തിലപ്പോ ഇല്ലേ? നിങ്ങളുടെ പുസ്തകത്തിൽ ചിലപ്പോ കാണത്തില്ല. അവരുടെ ആവിയും മേൽപ്രകാരം തന്നെ ഭൂമിയിൽ വീണ് പുല്ല് പൊരുത്തുവോ ഉണ്ടോ? അവരുടെ ആവി ഉണ്ടോ? അവരുടെ ആവി പാപികളുടെ ഒന്നല്ല, അവരുടെ ആവി എവിടെ കണ്ട? നിങ്ങളെ ദിവസത്തില്ലേ? പിന്നെന്താ? അങ്ങനെ അത് മുഴുവുമായി അല്ല, ആ വരി മുഴുവുമായി അവിടെ ആവിയെ കുറിച്ച് പറയുന്നുണ്ട്. യാവി എന്ന് പറയുന്നത് സംസ്കൃതത്തിലും തമിഴിലും രണ്ട് ഭാഷയിലും പിന്നെയും പറയുന്നുണ്ട്. അപ്പൊ ഈ പാപിയുടെ ആവി എന്ന് പറഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും പറയുന്നുണ്ട്. എന്താണ് എന്റെ അവസാനത്ത് വരുമ്പോൾ വീണ്ടും പറയുന്നുണ്ട് ആവി. മേൽപ്രകാരം നരകത്തിൽ വീണ്, ഭൂമിയിൽ വീണ്, അഗ്നക്ഷത്രം പ്രാണികളെ വധിച്ച് ഭക്ഷിച്ചതുകൊണ്ട് അവരും വൃദ്ധന്മാരായി പിടിച്ച് താടിച്ച് കടിച്ച് പച്ച കഷ്ടിച്ച് കളയുമ്പോൾ അവരുടെ ആവിയും അവിടെയും പറയുന്നുണ്ട്. ഇവിടെ ആത്മാവ് എന്നുള്ള അർത്ഥത്തിൽ തമിഴിൽ ആവി ഉപയോഗിക്കും. സംസ്കൃതത്തിലുണ്ട് ആവിഹി, ആവിഹി സന്നിഹിതം ഗുഹായാം എന്നൊക്കെ ഉപനിഷത്തിൽ പറയും. ഗുഹയിൽ ബുദ്ധിയിൽ സന്നിഹിതമായിരിക്കുന്നതാണ് ആവി. ആത്മാവ് ബുദ്ധിയായ ഉപാധിയോടുകൂടി എന്നാണ് എന്റെ അർത്ഥം. ഇവിടെയും എന്താണ് അവരുടെ ആവി ഭൂമിയിൽ വീഴുന്നു എന്നെല്ലാം പറയുമ്പോൾ ഉപാധിയോടുകൂടിയിരിക്കുന്ന ആത്മാവ് തന്നെ ആവി. ഇനി ആവി എന്ന് പറയുന്നത് അവ്യയമാണ്, പ്രകാശം എന്നുള്ള അർത്ഥമാണ്. നിരുപാധികമായ ആത്മാവെന്നും അർത്ഥം കൊടുക്കുക, രണ്ടർത്ഥവും പറയാം. എന്തായാലും ആത്മാവാണ് ആവി എന്ന് പറയും. ഉപാധിയോടുകൂടി ഇരുന്നാലും, കാരണം ഈ ആത്മാ എന്നുള്ള ശബ്ദം ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല പലയിടത്തും. ഇത് ഉപാധിയോടുകൂടിയ ആത്മാവാണോ അത് ഉപാധി രഹിതമായ ആത്മാവാണോ, സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കും. രണ്ടിനും ഉപയോഗിക്കും. അപ്പോ ആവി താഴെ വീഴുന്നു എന്നൊക്കെ പറയുമ്പം ഉപാധി ഉണ്ടെങ്കിലേ വീഴാൻ പറ്റും. ഉപാധിയോടുകൂടി ആത്മാവാണ് ആവി. പ്രകാശിക്കുന്നതാണ് സ്വയം പ്രകാശിക്കുന്നതെന്ന് വെച്ചാൽ അത് നിരുപാധിയാണ്. അപ്പൊ ആവിയെ ആവരിക്കുന്നു മറയ്ക്കുന്നു എന്നാണ്, ആത്മാവിനെ മറയ്ക്കുന്നു. എന്താണ് മറയ്ക്കുന്നത്? മായ അല്ലെങ്കിൽ അവിദ്യ. ഈ അദ്വൈതികളുടെ ഇടയിലൊക്കെ പല കാര്യങ്ങൾക്കും തർക്കമുണ്ട്. അവിദ്യയെന്നും മായയെന്നും പറയുന്ന ഒന്നാണോ രണ്ടാണോ, അങ്ങനെ അതൊക്കെ ഓരോ സന്ദർഭം അനുസരിച്ച് അത് ഒന്നുമാകും രണ്ടുമാകും. ഇവിടെ ഇപ്പോ രണ്ടായാലും പ്രശ്നമുണ്ട്, ഒന്നായാലും രണ്ടായാലും കുഴപ്പമൊന്നും. ഇവിടെ അവിദ്യ തന്നെ മായ, മായ ആത്മാവിനെ മറയ്ക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അത് എങ്ങനെ മറയ്ക്കുന്നു? അതിന്റെ അവയവങ്ങളെ കൊണ്ട്. അവയവി എന്ന് പറയുന്നപ്പോ മായയാവും, കാരണം മറയ്ക്കുന്നത് ആത്മാവിനെയാണെങ്കിൽ പിന്നെ അവയവി ആരാകും? മായയാകത്തുള്ളൂ. അല്ല, രണ്ടെണ്ണമുണ്ട് ഇവിടെ ഉള്ളത്. അല്ലാതെ ഒരിക്കലും ആത്മാവിനെ അവയവി എന്ന് പറയാൻ പറ്റില്ല. അതാണല്ലോ കഴിഞ്ഞ പദ്യത്തിൽ നമ്മൾ പറഞ്ഞത്. എന്താണ് തന്നവയവം? ഇവൾ തന്നെ അവയവം അണ്ട കടാഹ കൂടിയാകും. അവയവങ്ങളുള്ളത് മായയ്ക്കാണ്. എല്ലാ ശക്തിയും മായ കല. ഇത് കല്യം, അനാദി കല്യം. കാര്യമാകും സല്ല രസാദി, ഇതെല്ലാം മായയിലാണ്. നിർഗുണ പരബ്രഹ്മത്തിൽ ഇതൊന്നുമില്ല. അതുകൊണ്ട് എന്താണ് അവയവമൊക്കെ അമർത്തി ഈ മായ തന്റെ അവയവങ്ങളെയൊക്കെ അമർത്തി ആ മായ തന്നെ ആണിയായി നിൽക്കുന്നു. എവിടെ അമർത്തുന്നത്? എന്തിലായിട്ട് അമർത്തുന്നത്? ആവിയിൽ. മായ എന്ന് പറയുന്നത് ഒരു നീരാളി പോലെയാണ്. നീരാളിയുടെ അവയവങ്ങൾ കൊണ്ട് അത് എന്ത് ചെയ്യുന്നു? ഇരയെ പിടിക്കുന്നു. സങ്കല്പിച്ചു നോക്കിയാൽ മതി, ഒരു നീരാളി അതിന്റെ കൈകളാണ് അതിന്റെ അവയവം. അതുകൊണ്ട് അത് ഒന്നിനതിന്റെ ഉള്ളിൽ ഒതുക്കുകയാണ്. അതുപോലെ ആവിയെ ആവരിക്കുന്നു എന്നാണ്, ആവിയെ മറയ്ക്കുകയാണ്. എന്തുകൊണ്ട്? ആ നീരാളിയുടെ കൈകൾ കൊണ്ട് അമർത്തി അവയവി ആവിയെ മറയ്ക്കുന്നു. ഇത്രയും പറഞ്ഞാ മതി. പിന്നെ ആണിയായി നിന്നെന്ന് പറയുന്ന എന്തിനു വേണ്ടി പറയുന്നു? കാരണം ഇതിനെന്ത് അനേക അവയവങ്ങളുണ്ട്, അനേക ഭാഗങ്ങളുണ്ട്. ഈ അനേക ഭാവങ്ങളെല്ലാം കൊണ്ട് അമർത്തണമെന്നുണ്ടെങ്കിൽ, ആവരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മായ തന്നെയാണ് ചെയ്യുന്നത്. സാധാരണ ആണിക്കല്ലെന്ന് പറയും. ആണിക്കല്ലെന്ന് പറയുന്ന ഒരു കെട്ടിടത്തിന്റെ ആണിക്കല്ലെന്ന് പറഞ്ഞാൽ മറ്റ് കല്ലുകളെയൊക്കെ നിലനിർത്തുന്നത് ആണത്. അപ്പൊ അവയവങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന അവയവിയാണ്. അതിനെ ഏകോപിപ്പിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം, കോർഡിനേറ്റർ എന്ന് പറയാം. എല്ലാ അവയവങ്ങളെയും കൊണ്ട് അമർത്തുന്നു. ഇപ്പൊ നീരാളി പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ, നീരാളിയാണ് ആണിയായി നിൽക്കുന്നത്. അതിന്റെ അവയവങ്ങളെന്ന് പറയുന്നതിന്റെ ഉപകരണങ്ങളാണ്. അവയവങ്ങൾക്ക് മാത്രം പിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഒരു കോർഡിനേറ്റർ വേണോ? അതാണ് ആണിയായെന്ന് പറയുന്നത്. അതിന്റെ സംയോജകനായി നിൽക്കുന്നതാണ് അവയവി. അവയവി അവയവം അങ്ങനെ ഒരു ഭാവം അതിനകത്തുണ്ട് മായയിൽ. പക്ഷെ ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ അത് ചൈതന്യം വേണം, ഇടാൻ പറ്റത്തില്ല. അതാണ് അമർത്തി എന്ന് പറയുന്നത്. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ജഡം അമരുന്നത് പോലെ ചെത്തിടം ചെത്തുടലിടം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എന്താ പറയുന്നത്? അത് തന്നെയാണ് കൂടി അമൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ജഡം അമരുന്നു ചിത്ത എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? അതൊക്കെ പഠിച്ചതാണ്, പഠിച്ചു കളയുന്നു. ആ താതാത്മ്യപ്പെടുന്നു, അത് തന്നെ. ജഡം ചിത്തിനോട് താതാത്മ്യപ്പെടുകയാണ്, ഒന്നായി ചേരുകയാണ്, അതാണ് അമരുക എന്ന് പറയുന്നത്. ഒരാൾ വേറൊരാളിനെ കെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒന്നാവുകയാണ്. അമരുക എന്ന് പറയുന്ന അതാണ്, രണ്ട് ഒന്നായി ചേരുകയാണ്. ഇത് ഒരു വലിയ വിഷയമാണ്. ആത്മാവിനോട് അമർന്ന് താതാത്മ്യപ്പെട്ട് ആത്മാവിനെ മറച്ചിരിക്കുന്നവരാണ് മായ, അവിദ്യ, പ്രകൃതി എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. അതാണ് ഇവിടെ പറയുന്ന കാര്യം. നേരത്തെ എന്താ പറഞ്ഞത്? അവയവി എന്ന് പറഞ്ഞ ആത്മാവാണെന്ന്. അപ്പൊ ഇവിടെ ആവി ആരായി? ആവിയായിട്ട് എന്തിനെടുക്കും അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർ? ശരി, അവയവി എന്ന് പറഞ്ഞ ആത്മാവെന്ന് എടുക്കും. അപ്പൊ ആവി എന്ന് പറയുന്നോണ്ട് എന്തിനെടുക്കും? ആവിക്കർത്ഥം വേണ്ടേ? ഇവിടെ പറയുന്ന അവയവി ആവിയെ ആവരണം ചെയ്യുന്നു എന്നാണ്. മറയ്ക്കുന്ന ഒരു സാധനം, മറയപ്പെടുന്ന രണ്ട് സാധനങ്ങൾ വേണം ഇവിടെ. എന്തേ അവയവിയായിട്ട് ആത്മാവിനെ എടുത്ത്, അപ്പൊ ഇനി ജീവാത്മാവിനെ എടുത്ത് എന്തെങ്കിലും കിട്ടും. ഭാവി എന്തായി? അങ്ങനെ അവയവി ആവി പരമാത്മാവി കഴിഞ്ഞാൽ എന്താ പറയും? ജീവാത്മാവ് പരമാത്മാവിനെ മറയ്ക്കുന്നു. ജീവാത്മാവിന് പരമാത്മാവിനെ മറയ്ക്കാൻ പറ്റും? പറ്റുമോ? ജീവാത്മാവിന് പരമാത്മാവിനെ മറയ്ക്കാൻ പറ്റും. മായ മറയ്ക്കുന്നു, അതാണ് ഇവിടെ പറയുന്നത്. മായ ചൈതന്യത്തോടുകൂടി ഇരിക്കും. മായ എന്ന് പറയുന്നത് ചൈതന്യമില്ലാതെ മായക്ക് ഇരിക്കാൻ പറ്റില്ല. മായ ചൈതന്യത്തോടുകൂടി ഇരിക്കുമ്പോ ജീവാത്മാവാണെങ്കിൽ പിന്നെ ജീവാത്മാവേ ഉള്ളൂ, മായയില്ല എന്ന് പറയണ. ചൈതന്യത്തോടുകൂടിയ മായ എന്ന് പറഞ്ഞ പിന്നെ ജീവാത്മാവേ ഉള്ളൂ മായ എന്ന് പറയുന്ന വരെയുണ്ട. ആ അതത്രേ ഉള്ളൂ. മായയും ചൈതന്യമൊരുമിക്കുന്ന വെച്ചാൽ മായ എത്ര എത്ര കാലമുണ്ടോ അത്രയും കാലം എന്ത് കാണും? അത് ചൈതന്യവത്തായിരിക്കും. അങ്ങനെ മായ എക്കാലം ഉണ്ടെന്നുള്ളതല്ല, മായ നശിച്ചു. മായയ്ക്ക് എന്നും നിലനിൽക്കാൻ പറ്റില്ല. പക്ഷെ നിലനിൽക്കുന്നിടത്തോളം കാലം അതെങ്ങനെ ഇരിക്കത്തുള്ളത്? ചൈതന്യവത്തായിട്ട് ഇരിക്കത്തുള്ളു. അതാണ് പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത്, ആത്മാവിനെ മറിക്കുന്നത്. പരമാത്മാവിനെ മായ മറയ്ക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ജീവന്റെ അജ്ഞാനം അത് പരമാത്മാവിനെ മറയ്ക്കുന്നു എന്ന് പറയാൻ പറ്റും. ജീവൻ മറയ്ക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ജീവന്റെ അജ്ഞാനം അത് മറയ്ക്കുന്നു എന്ന് അപ്പൊ അഭയവി എന്നിടത്ത് പറയുമ്പോ നമ്മൾ മായയെക്കുറിച്ച് പറഞ്ഞ് മുമ്പ് പറഞ്ഞതുമായിട്ട് ഇനി പറയാൻ പോകുന്നതുമായിട്ട് യോജിക്കുന്നു. എന്താണോ തന്നെ അവയവം അണ്ടകടാഹ കോടികൾ അവയവമായിരിക്കുന്ന എന്താണോ ജീവന്റെ അവയവമല്ല അണ്ടകടാഹ കോടികളല്ല, അതൊക്കെ പിന്നെ എന്തിന്റെ അവയവമാണ്? മായയുടെ അവയവം എന്നേ പറയാം. ജീവൻ എന്താണെന്ന് നമ്മൾ ഇനി വിശദീകരിക്കും. മായയുടെ അംശമൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ജീവനെന്ന്? എന്താണ് ജീവൻ എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാ പോരാ. എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയല്ല പറഞ്ഞു. ജീവനെന്ന് പറയുമ്പോ എന്താണ് പ്രധാനമായിട്ട് സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ അന്ധകരണങ്ങൾ പഞ്ചതന്മാത്രകൾ പഞ്ചപ്രാണന്മാര് ഇതെല്ലാം കൂടി ചേർന്നാണ് സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരമാകുന്ന ഉപാധിയോടുകൂടി ഇരിക്കുന്ന ചൈതന്യം അതിനാണ് എന്ത് പറയുന്നത്? ജീവൻ. ആ ജീവന് സ്ഥൂല ശരീരം ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം. പക്ഷെ ആ ജീവൻ എപ്പോഴും എങ്ങനെ ഇരിക്കുന്നു? അജ്ഞനായിരിക്കുന്നു. അതുകൊണ്ട് കാരണ ശരീരം ഉണ്ടെന്ന് പറയുന്നു. ആ കാരണ ശരീരവും നശിക്കാം. പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? സൂക്ഷ്മ ശരീരമാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്ന ചൈതന്യം അതിനെന്ത് പറയുന്നത്? ജീവൻ. അതാണ് പോയിയും വരികയൊക്കെ ചെയ്യുന്നത്, മരിക്കുകയും ജനിക്കുകയൊക്കെ ചെയ്യുന്ന എന്താണ്? ജീവനാണ്. പക്ഷെ ആ ജീവഭാവം വരുന്ന ഇപ്പോ ഈ മായ ചൈതന്യത്തെ ബാധിക്കുമ്പോഴാണ് ജീവഭാവം വരുന്നത്. അല്ലെങ്കിൽ ജീവനല്ല, ശുദ്ധമായ ബ്രഹ്മമാണ്. മായ എപ്പോഴാണ് പിടികൂടുന്നത്? മായ പിടികൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആണിയായി നിന്ന് അവയവമൊക്കെ അമർത്തുമ്പോഴാണ്. ആ മായയുടെ അവയവങ്ങളാണ് എന്ത് ഈ പറയുന്ന സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, സ്ഥൂല ശരീരം എന്നൊക്കെ പറയുന്ന എന്താണ്? ഈ മായയുടെ അവയവങ്ങളാണ്. ഈ അവയവങ്ങൾ ഉപയോഗിച്ചത് എന്ത് ചെയ്യുന്നു? ഈ ചൈതന്യത്തെ അമർത്തുന്നു എന്ന് വെച്ചാൽ അതിനോട് താതാമ്യപ്പെടുന്നു. അപ്പോഴാണ് ജീവഭാവമൊക്കെ വരുന്നത്. Hmm.